ഗാർഗീ ഹോരാത്രണീ ശ്വേതേഭ്യ പർവതേഭ്യ പ്രതീച്യോ അന്യാ യാം യാം ച ദിശം അന്നു യഥാരാജ്ഞഃ പ്രശാസനേ രാജ്യമസ്ഫുടിതം നിയതം വർത്തതേ യോ മേവാസ്യ അക്ഷരസ്യ പ്രശാസനേ ഹേ ഗാർഗീ സൂര്യചന്ദ്രമസു സൂര്യശ്ചന്ദ്രമാശ്ച സൂര്യശ്ചന്ദ്രമസു അഹോരാത്രിവോ ലോകപ്രദീപോ താദർഥേന പ്രശാസിത്ര താഭ്യാം നിർവർത്യമാനലോകപ്രയോജനവിജ്ഞാനവതാ നിർമ്മിതോ വിധൃതോ ചസ്യാകാം സാധാരണസർവപ്രാണിപ്രകാശോപകാരകത്വാത് ലൗകിക പ്രദീപവത്. ഇത് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇവിടെ രണ്ട്, ഒന്നിനെ തന്നെ രണ്ടാക്കി പറയുന്നു. രണ്ടില്ല, ഒന്ന് അക്ഷരം, മറ്റൊന്ന് അന്തരിയാം. കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ മുഖ്യമായും ചർച്ച ചെയ്ത അക്ഷരത്തെക്കുറിച്ചാണ്. അക്ഷരതത്വം അക്ഷരതത്വത്തെക്കുറിച്ചുള്ള ചർച്ച എന്തിനു വേണ്ടിയായിരുന്നു? അക്ഷരബോധത്തിന് വേണ്ടി. അക്ഷരത്തെക്കുറിച്ചുള്ള ബോധത്തിന് വേണ്ടി. അപ്പൊ അക്ഷര ബോധത്തെ സംബന്ധിച്ച് ഒരു സംശയം വന്നു. പക്ഷെ സംശയം പുതിയ സംശയമല്ല, പഴയ സംശയമാണ്. കാരണം അതിന് സമാധാനം പലവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും സംശയം വന്നാൽ വീണ്ടും പറയണമല്ലോ. സംശയം എന്തായാലും പാടില്ല. എന്തുകൊണ്ടാണ് സംശയം പാടില്ലാത്തത്? കാരണം ഇവിടെ ഒരു അക്ഷരതത്വത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടായാൽ പോരാ. പക്ഷെ ആ ബോധം എന്ന് പറയുന്നത് നിശ്ചയാത്മകമാണ്. അക്ഷരത്തെക്കുറിച്ചുള്ള ബോധം, അക്ഷരത്തെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം, അക്ഷരത്തെക്കുറിച്ചുള്ള അനുഭവം, ഏത് ശബ്ദം പ്രയോഗിച്ചാലും ഇവിടെ ഒന്നു തന്നെയാണ്. ഇവിടെ വ്യത്യാസമില്ല. പ്രത്യേകം മനസ്സിലാക്കും. വിഷയജ്ഞാനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾക്ക് ഈ അറിവ്, അനുഭവം എന്ന് പറയുന്നത് രണ്ടാകുന്നത്. ഇവിടെ ഇന്ദ്രിയ വിഷയ സമ്പത്തിലൂടെ ഉണ്ടാകുന്ന അറിവിനെ സംബന്ധിച്ച് നമ്മളത് രണ്ടാക്കി പറയുന്നു. ഞാൻ പറയും, എനിക്ക് അമേരിക്കയെ കുറിച്ച് അറിവുണ്ട്. ഞാൻ ഭൂപടം നോക്കി മനസ്സിലാക്കി, അതിൻ്റെ ചരിത്രം പഠിച്ചു, അവിടെ പോയി വന്ന ആൾക്കാരിൽ നിന്ന് ആ വിഷയത്തെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി, പിന്നെ പോരാത്ത ഞാൻ അനുമാനിക്കുകയും ചെയ്യുന്നു. ഒന്ന് മാത്രം സംഭവിച്ചില്ല. എന്താണോ ഇന്ദ്രിയ അർത്ഥ സന്നിധിഷ, എൻ്റെ ചക്ഷുരിന്ദ്രിയം ആ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടില്ല. എന്നുവെച്ചാൽ ആ മണ്ണിൽ കാലുകുത്തി ഞാൻ അതിനെ നേരിട്ട് സാക്ഷാത്കരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയും, എന്താണ് എനിക്കതിനെക്കുറിച്ചുള്ള അറിവാണ്, കേവലമായ അറിവാണ്, പക്ഷെ അനുഭവമല്ല. അപ്പം ഈ അറിവിനെ നമ്മൾ പറയും, എന്താണോ അത് പരോക്ഷമായ അറിവാണ്. ഇപ്പം എനിക്കുള്ളത്, ഞാനിവിടെ പോയിട്ടില്ല, എനിക്കുള്ള അറിവ് പരോക്ഷം. പക്ഷെ ഞാൻ അവിടെ പോയി ഇവിടെ മണ്ണിൽ കാലുകുത്തിയതിനു ശേഷം പറയും, ഇതാ എന്താണോ ഇതുവരെ ഞാൻ പരോക്ഷമായി അറിഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞാൻ അപരോക്ഷമായി പ്രത്യക്ഷമായി അറിയുന്നു. രണ്ടാമത്തിന് നമ്മൾ പറയും അനുഭവം. എന്തുകൊണ്ടാണോ അറിവില് പറഞ്ഞതാണ് ചോദിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്. പിന്നെ ഇവിടെ എത്ര തവണ പറയുന്നു, നഷ്ടമല്ല. ഇപ്പോ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നത്? കാരണം അറിവിൽ വരുന്ന വ്യത്യാസം കൊണ്ടല്ല. പിന്നെയോ വിഷയത്തിൽ വരുന്ന ഭേദം കൊണ്ടാണ്. കാരണം ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കേണ്ട ഒരു വിഷയത്തിന് ചക്ഷുരേന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സന്നിവർഷം ബന്ധമില്ലാതെ ഗ്രഹിക്കാൻ ഒക്കത്തില്ല ഒരിക്കലും. ഇന്ദ്രിയമാണല്ലോ അതിനെ ഗ്രഹിക്കേണ്ടത്. അപ്പം അത് ഗ്രഹിക്കാൻ കഴിയാത്തിടത്തോളം കാലം ആ വിഷയം നമുക്ക് പരോക്ഷമായിരിക്കും. അതിനാണ് പരോക്ഷം എന്ന് പറയുന്നത്. പരോക്ഷം എന്ന് പറയുന്ന ശബ്ദ വ്യുത്പത്തി തന്നെ എന്താണ്? അക്ഷണ പരം, അക്ഷിക്ക് പരമായിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ നേരെ മുമ്പിലല്ലാതിരിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത്, ദൂരെ ഇരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത്, വ്യവധാനം കൊണ്ടിരിക്കുന്നത്, സൂക്ഷ്മമായിരിക്കുന്നത്, ഇങ്ങനെ പല അർത്ഥവും പറയാം പരത്തിൽ. അപ്പോൾ അത് അവിടെ പരോക്ഷത വരുന്ന എവിടെയാണ്? അറിവിലല്ല. അറിവിൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും ആർക്കും മാറ്റാൻ ഒക്കത്തില്ല. പക്ഷെ വിഷയത്തെ അങ്ങനെയല്ല, അത് പരോക്ഷമായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു, കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ അവിടെ നേരിട്ട് ചെന്നപ്പോഴോ ഇന്ദ്രിയ വിഷയസമ്പർക്കമുണ്ടായി. അപ്പോൾ പറയുന്ന വിഷയം പരോക്ഷമായി. അവിടെ എന്താ പരോക്ഷമാകുന്നത്? അറിവാണോ അതേ വിഷയമാണ്. പക്ഷെ നമ്മൾ ഒരു വിഷയം പരോക്ഷമായിരിക്കെ നമ്മൾ പറയും പരോക്ഷമായ അറിവെന്ന് പറയും. അത് അറിവിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെ വിഷയത്തിൽ വരുന്ന പരോക്ഷതയെ അറിവിൽ ആരോപിച്ചിട്ട് അതൊരു ഭ്രാന്തിയാണ്. ആ ഭ്രാന്തി കൊണ്ട് പറയുന്നതാണ് എനിക്ക് പരോക്ഷമായ അറിവാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. പരോക്ഷമായ അറിവ്, അങ്ങനെ ഒരു അറിവേ ഇല്ല. അറിവെന്ന് പറയുന്ന എപ്പോഴും എന്താണ്? അത് അപരോക്ഷമാണ്. അറിവിൽ വ്യത്യാസം വരത്തില്ല. വിഷയം അങ്ങനെയല്ല. ശരി, ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടായപ്പോൾ എന്താ? പരോക്ഷം അഷ്ണഹ പരം, അക്ഷിക്ക് പരം. ന പരോക്ഷം, അതാണ് അപരോക്ഷം. ശരി, അപ്പോൾ അപ്രത്യക്ഷമായി. പ്രത്യക്ഷമായി എന്ന് പറഞ്ഞ എന്താ അവിടെ? അറിവാണോ വിഷയമാണോ? വിഷയമാണ് പ്രത്യക്ഷമാണ്. അറിവ് പരോക്ഷമായിരിക്കുമ്പോഴും അപരോക്ഷമായിരിക്കുമ്പോഴും അറിവ് ഒരു രൂപത്തിൽ തന്നെ ഇരിക്കും. എന്താണ് അറിവിന്റെ രൂപം? അത് അപരോക്ഷമാണ്. പിന്നെ പരോക്ഷം അപരോക്ഷമായത് എന്താണ്? വിഷയമാണ്. ഏതുപോലെ? പ്രകാശം പോലെ. അതിന് ദൃഷ്ടാന്തം അതാണ്. പ്രകാശത്തിന് ഒരിക്കലും രണ്ട് സ്വഭാവം കാണിക്കാൻ പറ്റില്ല. പ്രകാശത്തിന് ഏകമായ ഒരു സ്വഭാവമേ ഉള്ളൂ. എന്താണ് പ്രകാശിക്കുക? പ്രകാശത്തിനൊരിക്കലും അതിന് നേരെ വിരുദ്ധമായ ഇരുളായിരിക്കാൻ പറ്റത്തില്ല. അത് പ്രകാശമില്ലാത്തിടത്തേ ഉള്ളൂ. പ്രകാശത്തിന്റെ സ്വഭാവം മാറത്തില്ല. അതിൻ്റെ ധർമ്മം, അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശിക്കുക എന്നുള്ളതാണ്. ആ പ്രകാശിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? പ്രത്യക്ഷമായ പ്രകാശമാണ്. അതിൻ്റെ സ്വഭാവം അതുമായി സമ്പർക്കത്തിൽ വരുന്ന ആ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്. അവിടെ നമ്മുടെ ബുദ്ധിയുടെ സഹായം ആവശ്യമുണ്ട്. എന്നാലും മറ്റ് പദാർത്ഥങ്ങളിൽ നിന്ന് അതിനുള്ള പ്രത്യേകത എന്താണോ, അതിന് സ്വയം പ്രകാശിക്കാനും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാനും കഴിയും. അതെന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് എപ്പോഴും അറിവിനെ പ്രകാശത്തോടൊന്നും നിൽക്കുന്നത്. അറിവ് എന്താണോ, അത് സ്വയം പ്രകാശിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നത്. അറിവ് സ്വയം പ്രകാശിച്ചുകൊണ്ട് പ്രകാശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ പ്രകാശത്തിന് ഇരുളായിരിക്കാൻ കഴിയാത്തതുപോലെ അറിവിനൊരിക്കലും പരോക്ഷമായിരിക്കാൻ പറ്റില്ല. അറിവിന് സ്വയം ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. വെളിച്ചത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയും അത് അതിൻ്റെ സ്വഭാവം പ്രകാശമാണെന്ന് പറയും. അറിവിനെ സംബന്ധിച്ച് നമ്മൾ പറയും എന്താണ്? അതിൻ്റെ സ്വഭാവം അപരോക്ഷമാണെന്ന് പറയും. എന്നാൽ അറിവിലൊരിക്കലും പരോക്ഷത എന്ന് പറയുന്ന ഒന്നില്ല. ഇനി അറിവിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ അറിവിനെ? ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അറിവിന് നിങ്ങൾക്ക് അറിവൊന്നും. ഇനി അറിവിൽ വേറൊരു സാധനമുണ്ട്, അനുഭവം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. ഇനി അറിവിൽ ബോധം എന്ന് പറയുന്ന വേറൊന്നുണ്ട്. അറിവിൽ ചിത്ത് എന്ന് പറയുന്ന വേറൊന്നുണ്ട്. ജ്ഞാനം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. സംയുക്തം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട് എന്ന് പറയുന്ന പര്യായ ശബ്ദങ്ങളാണ് അറിവിനെ സംബന്ധിച്ച്. ഈ ശബ്ദങ്ങളൊന്നും അർത്ഥഭേദത്തെ ഉണ്ടാക്കുന്നില്ല. അഗ്നിക്ക് നമ്മൾ എന്തൊക്കെ പേരിട്ട്, അഗ്നി, അനലൻ എന്ന് തുടങ്ങി ഏതെല്ലാം പേരിട്ട് വിളിച്ചാലും അഗ്നി എന്താണ്? അത് പ്രകാശം തന്നെയാണ്. അതിൻ്റെ സ്വരൂപത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. പിന്നെ നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്ന എന്താണ്? സൂര്യൻ്റെ പ്രകാശം, ചന്ദ്രൻ്റെ പ്രകാശം, ലൈറ്റ്, ട്യൂബിൻ്റെ പ്രകാശം, ബൾബിൻ്റെ പ്രകാശം, വിറകിൻ്റെ പ്രകാശം എന്നൊക്കെ പറയാം. അത് ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട്. പക്ഷെ പ്രകാശത്തെ മാറ്റം കഴിയും. അതുപോലെ ഇവിടെയും അറിവൊന്നാണെങ്കിലും നമ്മൾ പറയുന്നത് ശബ്ദജ്ഞാനം, രൂപജ്ഞാനം, രസജ്ഞാനം, ഗന്ധജ്ഞാനം എന്നെല്ലാം പറയുന്നു. ഇവിടെ അറിവ് മാറുന്നില്ല. പരോക്ഷമൊന്നോ അപരോക്ഷമൊന്നോ ഉള്ള വ്യത്യാസമൊന്നും കൂടാതെ അറിവ് ഏകരൂപത്തിൽ പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അറിവ് അതിനാണ് ഇവിടെ അക്ഷരമെന്ന് പറയുന്നത്. ഈ അറിവാണ് തന്റെ സ്വരൂപം, ശ്രോതാവിന്റെ സ്വരൂപം എന്നാണ് ശ്രുതി പറയുന്നത്. ഇവിടെ എന്താണ് ഇതിന്റെ വിശേഷത? ഈ അറിവിന് അതിനെക്കുറിച്ച് പറയുന്നത് ഇത് സ്വയം പ്രകാശമാണ് എന്ന് വെച്ചാൽ ഇതിന് ഒരു കാരണവശാലും പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല, ഇത് അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചത്തിൻ്റെ സ്വഭാവം എന്താണ്? അത് പ്രകാശിക്കുന്നു, സ്വയം മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതോടൊപ്പം സ്വയം പ്രകാശിക്കും. അതുപോലെ ഈ അറിവും ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുകയും സ്വയം പ്രകാശിക്കുകയും ചെയ്യുന്നു. ഈ അറിവ് സ്വയം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ അറിവിനെ കുറിച്ച് ഈ ശ്രോതാവിന് ബോധമുണ്ടാകുന്നു, അതാണ് ഇതിന്റെ സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ബോധം ഇതിന്റെ സ്വരൂപമായിരിക്കുന്ന പ്രകാശത്തിൽ നിന്നും അന്യമല്ല. ആ ബോധം ഇപ്പൊ ദീപത്തിൽ നിന്ന് ഒരു നാളത്തെ പകർത്തിയെടുത്തു കഴിഞ്ഞാൽ അതിന് ദീപത്തിൽ നിന്ന് അന്യമാകാൻ പറ്റത്തില്ല. അതിൻ്റെ ഗുണങ്ങളോ സ്വഭാവങ്ങളോ ഒന്നും തന്നെ വേറെ ആകത്തില്ല, അത് ദീപം തന്നെയായിരിക്കും, മറ്റൊന്നാകത്തില്ല, അന്യമാകാൻ കഴിയും. അഗ്നി എവിടെ ഏതെല്ലാം തരത്തിലായാലും അഗ്നി തന്നെയാണ്. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു ദീപം, ഇവിടെ ഒരു ദീപമൊന്നുമില്ല, ഏകമായിരിക്കുന്ന അഗ്നി തന്നെ പല ഉപാധികളിലൂടെ പ്രകാശിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, അവിടെ രണ്ടഗ്നി വരുന്നില്ല, നമുക്ക് തോന്നുന്നു രണ്ടഗ്നിയാണ്. അല്ല, എന്തുകൊണ്ട്? അഗ്നി എന്ന് പറയുന്നത് സർവവ്യാപിയാണ്. സർവവ്യാപിയായിരിക്കുന്ന അഗ്നി നിമിത്തങ്ങളെ ആശ്രയിച്ചിട്ട് ഓരോ ഉപാധിയിലൂടെ പ്രകാശിക്കുന്നു, പ്രകാശിക്കുന്നതുകൊണ്ട് രണ്ടഗ്നിയാകും. ആ നിമിത്തങ്ങളുടെ ദൃഷ്ടിയെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ബൾബ്, ട്യൂബ്, സൂര്യൻ, ചന്ദ്രൻ ഇങ്ങനെയുള്ള ഉപാധികളുടെ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് തോന്നുന്നത് ഇത് വേറെ പ്രകാശം, അത് വേറെ പ്രകാശം. പക്ഷേ അതേകമാണ്. അതുകൊണ്ടാണ് അതിനെവിടെയും പ്രകടമാകാൻ കഴിയുന്നത്. അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്തും അത് പ്രകടമാകും. ഭൂമിയിലും അഗ്നി ഉണ്ടാകും, ആകാശത്തിനും അഗ്നി ഉണ്ടാകും, എവിടെയത് പ്രകടമാകും. പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമാകും. അതുപോലെ ഈ അറിവ് എന്ന് പറയുന്നത് സർവാന്തര്യാമിയായിരിക്കുന്നു, അതാണ് ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് അക്ഷരസ്വരൂപമായിരിക്കുന്നു, ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്നു. അത് പ്രകടമാകുന്ന ആ സ്വയം നിലനിൽക്കുന്ന ഒന്നിനെ അപേക്ഷിക്കുന്നു. അഗ്നി സർവവ്യാപിയായിരിക്കുന്നത് ഉപാധികളെ ആശ്രയിച്ചിട്ടല്ല, ഒരു ഉപാധി ആശ്രയിച്ചിട്ടല്ല, അതതിൻ്റെ സ്വഭാവമാണ്. സർവവ്യാപിയായിരിക്കുന്നു, നമ്മളിപ്പോൾ കാണുന്നില്ല, ഇവിടെ അതിൻ്റെ ഉഷ്ണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ പ്രകാശം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുണ്ട്, നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തിലും മേശയിലും നമ്മുടെ ശരീരത്തിലും എന്തിനും നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടാവും, സർവത്രയുണ്ട്. തേജസ് എന്ന് പറയുന്ന സൂക്ഷ്മ പദാർത്ഥ രൂപത്തിൽ സർവത്രയുണ്ട്. പക്ഷെ അനുഭവമൂലമായ സാഹചര്യങ്ങളിൽ അത് പ്രകടമാകും. അത് സർവത്രയുണ്ടെങ്കിലും നമ്മൾ അറിയുന്നില്ല. അതാണിവിടെ ഈ അറിവ്, ഈ അക്ഷരം സ്വയം പ്രകാശിച്ച് ഇരിക്കുന്നു, അതിനെ ആശ്രയിച്ച് സർവം ഇരിക്കുന്നുണ്ടെങ്കിലും ജീവൻ അതിനെ അറിയുന്നില്ല. അപ്പോ അതിനെന്ത് വേണം? അനുകൂലമായ സാഹചര്യങ്ങൾ വേണം അത് പ്രകാശിക്കണമെങ്കിൽ. അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള അറിവാണ്. അനുകൂലമായ സാഹചര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്? അവിടെ ഗുരു, ഉപദേഷ്ടാവ്, ഉപദേശം, ശ്രുതി, പിന്നെ നനഞ്ഞ പിറകിൽ അത് ജ്വലിക്കുന്നില്ലല്ലോ, യോഗ്യത, ശ്രോതാവിന്റെ യോഗ്യത. ഇങ്ങനെയുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അഗ്നി എങ്ങനെയാണോ പ്രകാശിക്കുന്നത്, അതുപോലെ ഈ അറിവും പ്രകാശിക്കുന്നു. എവിടെ? ശ്രോതാവിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അങ്ങനെ ശ്രോതാവിന്റെ ഉള്ളിൽ ഈ അഗ്നി പ്രകാശിക്കുമ്പോൾ, ഈ അറിവ് പ്രകാശിക്കുമ്പോൾ അവിടെ എന്താ ആ പ്രകാശം? ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന അറിവിൽ നിന്ന് വേറെയാണോ? അല്ല, അതൊന്നു തന്നെയാണ്. സർവവ്യാപിയായിരിക്കുന്ന അഗ്നിയിൽ നിന്ന് വേറിട്ട ഒരു സാധനമല്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രകാശമായി സ്ഥിതി ചെയ്യുന്നു. അത് ഈ രൂപത്തിലല്ല എങ്കിലും അത് ഇവിടെ ഉണ്ടായിരുന്നു തന്നെ. വായുവിലും അന്തരീക്ഷത്തിലും സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒന്ന് തന്നെ. അതുപോലെ ഇത് സ്വസ്വരൂപമായി സ്ഥിതി ചെയ്യുന്ന ഒന്ന്. ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോൾ ഈ അറിവ് പ്രകാശിക്കുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് അക്ഷരത്തെക്കുറിച്ചുള്ള ബോധം, ആത്മബോധം, ബ്രഹ്മജ്ഞാനം എന്നെല്ലാം പറയുന്നു. ശരി, ഈ അറിവ് പ്രകാശിച്ചു കഴിഞ്ഞാൽ മറ്റ് വിഷയങ്ങളെ കുറിച്ചുള്ള പ്രകാശവും ഈ പ്രകാശവും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെയാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ അറിയുന്നു, പുസ്തകം എന്നുള്ള അറിവുണ്ടാകുന്നു. അടുത്ത് മേശയെന്നുള്ള അറിവുണ്ടാകുമ്പോൾ ഇതവിടെ ഇല്ല, പോയി. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ അറിവ് അതിന് വിഷയമായിരിക്കുന്ന ഒരു വസ്തുവിനെ പ്രകാശിപ്പിച്ചു. ആ പ്രകാശിപ്പിക്കുന്നതിന് അത് പലതിനെ ആശ്രയിച്ചു. മനസ്സിനെ ആശ്രയിച്ചു, ഇന്ദ്രിയത്തെ ആശ്രയിച്ചു, പ്രകാശത്തെ ആശ്രയിച്ചു, ബാഹ്യമായ വസ്തുവിനെ ആശ്രയിച്ചു, നാനാ വിഷയങ്ങളെ ആശ്രയിച്ചു. എന്നിട്ട് തന്നെ പ്രകാശിപ്പിച്ചു. അത് പ്രകാശിപ്പിക്കുന്നതോ ആ വസ്തുവിന് ആ അറിവിൽ നിന്ന് അന്യമായിട്ടാണ് ബോധിപ്പിച്ചത്. അതുകൊണ്ട് മറ്റ് നാനാ ഉപായങ്ങളെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ആ വസ്തു അതിനെ പ്രകാശിപ്പിച്ചപ്പോൾ അന്യമായി പ്രകാശിപ്പിച്ചു. എങ്ങനെ? അഹം പുസ്തകം എന്നല്ല, ഇതം പുസ്തകം എന്നാണ്. എന്താ ഇത് പുസ്തകം? അങ്ങനെ അന്യമായി പ്രകാശിപ്പിച്ചു. അപ്പോ ആ അറിവ് മറ്റൊരു വിഷയത്തെ അന്യമായി പ്രകാശിപ്പിക്കുന്നു, മറ്റൊരു വിഷയത്തെ അന്യമായി പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ അത് അന്യമല്ലെങ്കിലും ഈ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്യമായി ഇതം രൂപത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. അങ്ങനെ ഇതം രൂപത്തിൽ പ്രകാശിക്കുമ്പോൾ അതാണ് ഈ ജാഗ്രത അനുഭവം എന്ന് പറയുന്നത്, പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നതാണ്. അതവിടെ അന്യമായി പ്രകാശിപ്പിക്കുമ്പോൾ അന്യം എന്ന് പറയുന്നത് എന്താണ്? നാനാ പലതാണ്. പലതായതുകൊണ്ട് ഒരറിവുണ്ടായി, രണ്ടാമതൊരറിവുണ്ടാകുമ്പോൾ അറിവില്ല, വിഷയം മാറി. അപ്പോൾ ഒരറിവുണ്ടാകുക പിന്നെ ആ അറിവിനെ നിലനിർത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്, അസംഭവമാണ്. അതൊരിക്കലും സാധ്യമല്ല. അപ്പോൾ എവിടെയാണോ അന്യത്വജ്ഞാനം ഉണ്ടാകുന്നത്, ഇതം എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനത്തെ ബലമായി തുടർച്ചയായി നിർത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല, മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ശബ്ദ സ്പർശ രൂപരസഗന്ധ അനുഭവങ്ങൾ എന്ന് ചുരുക്കി പറയുന്നതാണ്. വ്യഞ്ജനുഭവങ്ങളല്ല, മുഖ്യമായ ഈ ശബ്ദ സ്പർശ രൂപരസഗന്ധ വിഷയങ്ങളെ ആശ്രയിച്ച് നാനാ പ്രപഞ്ചബോധം നിരന്തരം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും. ഇവിടെ ബോധത്തിന്റെ ഏകതാനത, ഏകസ്വഭാവം അത് അസംഭവമാണ്, അത് സാധ്യമല്ല. വിഷയങ്ങൾ പലതായതുകൊണ്ട് ഇനി പറഞ്ഞല്ലോ ഈ അറിവ് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതാണ്. ഇത് അന്യത്വേന വിഷയങ്ങളെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ വിഷയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ അവിടെയും ഒന്നുണ്ട്. എന്താണ്? അറിവ് മാറുന്നില്ല. രൂപജ്ഞാനമായാലും രസജ്ഞാനമായാലും ഗന്ധജ്ഞാനമായാലും അറിവിന്റെ തലത്തിലൊരു മാറ്റമില്ല, പക്ഷെ വിഷയത്തിന്റെ തലത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. അറിവിന്റെ ഏകതാനത അറിവിൽ ഭദ്രമാണ്, ഒരു കുഴപ്പമില്ല. വിഷയത്തോട് ബന്ധപ്പെടുമ്പോഴാണ് പറയുന്നത് എനിക്ക് പുസ്തകജ്ഞാനത്തെ നിലനിർത്താൻ പറ്റുന്നില്ല. പിന്നെ മേശയെന്നുള്ള ജ്ഞാനത്തെ നിലനിർത്താൻ പറ്റുന്നില്ല. അവിടെ എന്താ നിലനിൽക്കാത്തത്? പുസ്തകവും മേശയും ആ അംശമാണ് നിലനിൽക്കാത്തത്. ജ്ഞാനമോ അത് നിലനിൽക്കുന്നുണ്ട്. ജ്ഞാനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ജ്ഞാനത്തിൻ്റെ സ്വഭാവം, അതിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. എന്തിന്? വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ജ്ഞാനം തുടർച്ചയായി നിൽക്കുന്നില്ല എന്ന് നമ്മൾ പരാതിപ്പെടുമ്പോഴും, അല്ല നമ്മൾ നേരത്തെ പറഞ്ഞത് ജ്ഞാനം തുടർച്ചയായി നിൽക്കുന്നില്ല, ജ്ഞാനം മാറിപ്പോകുന്നു എന്നെല്ലാം നമ്മൾ പരാതിപ്പെടുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൂക്ഷ്മമായി ചിന്തിക്കാൻ മനസ്സിലാവും. എന്താണ്? ജ്ഞാനത്തിന് മാറ്റമില്ല, ജ്ഞാനം ഏകരൂപത്തിൽ തന്നെയാണ്. പിന്നെ വിഷയം മാറുന്നു, അത് വിഷയത്തിൻ്റെ സ്വഭാവമാണ്. ഇനി ഇതേ ജ്ഞാനം തന്നെയാണ് സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നത്. ഒരു അഗ്നിയുടെ നാളം പോലെ അത് അഗ്നിയെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ മനസ്സ് വിഷയചിന്ത പോയി, ഇതം എന്നുള്ള ചിന്ത പോയി, മറിച്ച് അവിടെ മനസ്സ് അന്തർമുഖമാകുന്നു, സ്വസ്വരൂപത്തെ കുറിച്ച് ചിന്തിക്കുന്നു. സ്വസ്വരൂപം എന്താണ്? അത് അക്ഷരമാണ്. അക്ഷരമെന്നോ അറിവെന്നോ സത്തെന്നോ ആനന്ദമെന്നോ ഏത് ശബ്ദം കൊണ്ട് പറഞ്ഞു അതാണ്, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പരാതി പറയേണ്ടി എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നത്? ഇത് ശബ്ദമാണ്, രൂപമാണ്, രസമാണ്, ഗന്ധമാണെന്ന് വിഷയങ്ങൾ മാറുന്നതുകൊണ്ടാണ്. അറിവ് മാറുന്നില്ലെങ്കിലും നമ്മൾ പറയുന്നത് ആ എൻ്റെ അറിവ് മാറിപ്പോയി, ഒരറിവ് പോയി വേറൊരു അറിവ് വന്നു എന്ന് പരാതി പറയും. പക്ഷേ സ്വസ്വരൂപത്തെ സംബന്ധിച്ചാണെങ്കിലോ അതിനെ നമ്മൾ വിഷയമായി സങ്കല്പിക്കുക, വിഷയമല്ലെങ്കിലും അത് വിഷയമാണെങ്കിലും അവിടെ അതിന് മാറ്റമില്ലല്ലോ, അതിനെ അത് മാറ്റമില്ലാതിരിക്കുന്നു പ്രകാശത്തെ പോലെ. ഇനി എന്താ പറയുന്നത്? അതിനെ സംബന്ധിച്ച അറിവെന്നാണോ ആ ഒരു ഗുരു ഉപദേശിച്ച അറിവ്? അതിനെ സംബന്ധിച്ച അറിവാണ് അത്, അതിൻ്റെ തന്നെ നാളമാണ് ആ അറിവ്. അതിന് മാറ്റം വരുമോ? അതിനും മാറ്റമില്ലല്ലോ, അതിനും മാറ്റമില്ല. അപ്പോൾ സ്വരൂപത്തെ സംബന്ധിച്ച് ഒരുവൻ ബോധിക്കുന്നത് എങ്ങനെയാണ്? എന്താണത്? മാറ്റമില്ലാത്ത അറിവാണ്. ഇനി അതിനെ സംബന്ധിച്ചുള്ള അറിവ്, അതിന് മാറ്റം ഉണ്ടാകും? അതിന് മാറ്റം ഉണ്ടാകും. എന്തുകൊണ്ടില്ല? മാറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച അറിവിന് പോലും മാറ്റമില്ല. മാറ്റമില്ലെങ്കിൽ മാറാത്ത സ്വസ്വരൂപത്തെ അറിവിനെ സംബന്ധിച്ചുള്ള അറിവിനെങ്ങനെയാണ് മാറ്റം വരുന്നത്? അത് സംഭവിക്കുന്നില്ല. അപ്പോൾ സ്വരൂപബോധത്തിന് ഒരു കാരണവശാലും മാറ്റം സംഭവിക്കുന്നില്ല, അത് മാറുന്നില്ല. പിന്നെ പരാതി പറയുന്നതോ, ശരി എനിക്കങ്ങനെ ഒരു ബോധമുണ്ടായി, ശരി, പക്ഷേ ഞാൻ ബാഹ്യ വിഷയങ്ങളിലേക്ക് മുഴുകിയപ്പോൾ വിഷയജ്ഞാനം വന്നു, അപ്പോൾ എൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം നഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ നമ്മൾ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ പോലും ജ്ഞാനത്തിന് നഷ്ടം സംഭവിക്കുന്നില്ല, വിഷയങ്ങൾക്ക് മാറ്റം വരുന്നേ ഉള്ളൂ. ആത്യന്തികമായതിനെക്കുറിച്ച് പറയും, അതൊരു ഭ്രാന്തിയാണ്. ആ അടിസ്ഥാനപരമായ ഭ്രാന്തിയിൽ നിന്നുള്ള മോചനം ലഭിക്കാത്തതുകൊണ്ടാണ് ഈ പരാതി വരുന്നത്. അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അതെന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു വസ്തുവിനെ നമ്മൾ അരണ്ട വെളിച്ചത്തിൽ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വസ്തുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും, പക്ഷേ അത് സംശയാത്മകമായിരിക്കും. അതുപോലെ ഇപ്പോൾ ബാഹ്യമായ വിഷയജ്ഞാനത്തിൽ പോലും ജ്ഞാനത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, ജ്ഞാന ഏകരൂപത്തിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തിന് എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത്? ആ ജ്ഞാനത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. ശരി, ഞാൻ ബാഹ്യമായ ശബ്ദാദി വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചല്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പരാതി. ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണോ ഗുരുവിൻ്റെ ഉപദേശത്തിൽ തത്വമസി എന്ന് ഉപദേശത്തിൽ ഞാൻ അറിവാണ് എന്നുള്ള ബോധമുണ്ടായി. ശരി, അംഗീകരിച്ചു. അടുത്ത നിമിഷം എനിക്ക് വിഷയബോധം പ്രപഞ്ചബോധമാണ് വരുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അറിവാണെന്നുള്ള ഒരു ബോധം നിൽക്കുന്നില്ല. മറിച്ച് ഈ നാനാ വിഷയങ്ങളെ കുറിച്ചുള്ള ബോധമാണ് നിൽക്കുന്നത് എന്നാണ്. അപരാധി ഏതുപോലെയാണ്? അഗ്നി സ്വയം പ്രകാശിക്കാനേ പാടുള്ളൂ, മറ്റുള്ള വിഷയങ്ങളെ അത് പ്രകാശിപ്പിക്കാൻ പാടില്ല എന്ന് പരാതി പറയുമ്പോൾ. ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ പരാതി പറയണം, അഗ്നിക്ക് പ്രകാശിക്കാം, പക്ഷെ ഒന്നിനെയും പ്രകാശിപ്പിക്കാൻ പാടില്ല. അത് നടക്കുന്ന കാര്യമാണ്. ഇല്ലല്ലോ, അത് അഗ്നിയുടെ സ്വഭാവമാണ്. അപ്പോൾ സ്വയം പ്രകാശിക്കുന്നതായ ഈ അറിവിൻ്റെ സ്വഭാവം തന്നെയാണത് ഈ ശബ്ദസ്പർശാദി വിഷയങ്ങളെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തണമെന്ന് ആരാഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുന്നതിനാണ് പറയുന്നത് ഭ്രാന്തി എന്ന് പറയുന്നു. അതൊരു ഭ്രാന്തിയാണ്. പിന്നെ ഇവിടെ എന്താ? ഈ പ്രകാശത്തിൻ്റെ തത്വം എന്താണെന്ന് ഗ്രഹിക്കുക, അതാണ്. ആ തത്വത്തെ എന്തിനു ഗ്രഹിക്കണം? അപ്പോൾ ഈ ഭ്രാന്തി മാറും. ആ തത്വത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തി മാറും. അതിനാണ് ഇവിടെ ഭാഷകാരൻ ആവർത്തിച്ച് പറയുന്ന അജ്ഞാനനാശം. അങ്ങനെ ആ ഭ്രാന്തി മാറിയതിനെ സംബന്ധിച്ച് പിന്നെ പരാതി ഉണ്ടാവും. വെളിച്ചം സ്വയം പ്രകാശിക്കുന്നു, ആ സ്വയം മറ്റുള്ളതിനെയും പ്രകാശിപ്പിച്ച് കളയുന്നു എന്നുള്ളൊരു ഭ്രാന്തി അവനുണ്ടാവും. അല്ല, എന്തുകൊണ്ടത്? വെളിച്ചത്തിന്റെ സ്വഭാവമാണ്. അതിനെയാണ് വെളിച്ചം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് വെളിച്ചമല്ല. അതുപോലെ ഇത് അറിവിന്റെ സ്വഭാവമാണ്, സ്വയം പ്രകാശിക്കുക, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുക. അപ്പോൾ ഈ ഒരു ബോധത്തിൽ ഭ്രാന്തി മാറിയവന് ഇത്തരത്തിലുള്ള മുമ്പ് പറഞ്ഞതുപോലെ അതുപോലെയുള്ള ഭ്രാന്തികൾ മാറിയവനെ സംബന്ധിച്ച് ഈ അറിവ് സ്വയം പ്രകാശിക്കുന്നതിൽ പരാതിയില്ല, അറിവ് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിൽ പരാതിയില്ല. എന്തുകൊണ്ട്? ഈ അറിവിനെ സംബന്ധിച്ചുള്ള മൂന്ന് ദോഷങ്ങളും അജ്ഞാനം, സംശയവും, വിപര്യയും, ഈ മൂന്ന് ദോഷങ്ങളും അവനെ സംബന്ധിച്ച് മാറിയിരിക്കുന്നു. അപ്പം അവനിതിനെ സംബന്ധിച്ച് വ്യാകുലതകളില്ല, പരാതികളില്ല. ഇതിനാണ് പറയുന്നത് തത്വബോധം എന്ന് പറയുന്നത്, തത്വനിശ്ചയം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇതല്ലാതെ ഇതിൽ മറ്റെന്തോ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തോ ഒരു അനുഭൂതി, എന്തോ ഒരു അനുഭവം പറയുന്നു. അനുഭൂതിയും അനുഭവമൊക്കെ നമുക്കുണ്ടാകാം, പക്ഷെ അതൊന്നും പരമാർത്ഥമായിരിക്കില്ല. അതെല്ലാം വെറും മനസ്സിൻ്റെ ഇന്ദ്രജാലങ്ങളായിരിക്കും. ഈ തത്വനിശ്ചയമല്ലാതെ ഉണ്ടാകുന്ന അനുഭൂതികളും എല്ലാം ഈ കണ്ണടയ്ക്കുമ്പോൾ വെളിച്ചം കാണുന്നത് പോലെയുള്ളൂ, വിഭ്രാന്തികളാണ്. അപ്പോൾ നമ്മുടെ അനുഭവത്തെ അത് പരമാർത്ഥമാണോ വിഭ്രാന്തിയാണോ എന്ന് തിരിച്ചറിയാതിരിക്കുമ്പോൾ അതിൻ്റെ പുറകെ മരുമരീചിക പോലെ തിരിച്ചറിയാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ പോകും. അതാണ് ഈ അനുഭൂതികളുടെ പുറകെ പോകുന്നത്. ഇവിടെ തത്വനിശ്ചയത്തിനപ്പുറം, സംശയരഹിതമായ ബോധ്യത്തിനപ്പുറം അനുഭൂതിയില്ല. അവിടെ പിന്നെ എന്താണ്? ജ്ഞാനത്തിൻ്റെ തുടർച്ച, ജ്ഞാനത്തിൻ്റെ നാശം, ജ്ഞാനത്തിൻ്റെ ഉത്പത്തി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അയാൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കകളും വ്യാകുലതകളും ഇല്ല. അതുകൊണ്ട് അയാൾ നിശ്ചിന്തനായിരിക്കുന്നു. തത്വബോധത്തിൽ നിശ്ചിന്തനായിരിക്കുന്നു. ആ നിശ്ചിന്തതയാണ് ഇവിടെ പറയുന്ന അദ്വൈത ബോധമെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു നിശ്ചിന്തതയിലെത്തിയിട്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, അവിടെ കൃത്രിമമായി സംശയങ്ങൾ ഉണ്ടാക്കി വീണ്ടും അവൻ വ്യാകുലപ്പെടുന്നു. ഏതുപോലെ നിത്യശുദ്ധ മുക്തസ്വരൂപനായിരിക്കുന്ന ഈ തുര്യൻ ജനന മരണ ഭ്രാന്തിയിൽപ്പെട്ട് ഉഴലുന്നു എന്ന് പറയുന്ന അതാണ്. അതുപോലെ പരമാർത്ഥത അതില്ലാതിരുന്നിട്ടും അതിൽപ്പെട്ട് ഉഴലുന്നു എന്ന് പറയുന്നത് ഇക്കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ഒരു തത്വബോധം എന്ന് ഇതാണ് എന്ന് പറയുക എന്നുള്ളതല്ലാതെ മറ്റൊരാൾക്കും ഒരാളുടെ തലയ്ക്കകത്ത് കയറി തത്വബോധത്തെ ഉറപ്പിക്കാൻ ഒക്കത്തില്ല, കോൺക്രീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവനവന്റെ ഉള്ളിലത് ഇതാണ് പരമാർത്ഥം, ഇതാണ് വാസ്തവം എന്നുള്ള ആ ബോധം അവനവന്റെ ഉള്ളിൽ ഇത് തെളിയണം, തെളിഞ്ഞു വരണം. അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അവനെ സംബന്ധിച്ച് മറ്റു പരിശ്രമങ്ങളില്ല, അവന് കൃതകൃത്യത എന്ന് പറയുന്നു. ശരി, ബ്രഹ്മബോധത്തെ സദാ നിലനിർത്തുക, അതിനു വേണ്ടിയിട്ട് രണ്ട് ചെവി കൂടി ബ്രഹ്മബോധം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം എന്റെ ബ്രെയിൻ്റെ അകത്ത് ബ്രഹ്മബോധം മാത്രമേ, ഇങ്ങനെയൊക്കെ സങ്കല്പിക്കും. 24 മണിക്കൂർ ഇത് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇത് കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ പോയി, അപ്പം അജ്ഞാനിയായി. ഇതൊക്കെ വെറും ഭ്രാന്തികളാണ്. എന്തുകൊണ്ട് ഈ ഭ്രാന്തി വരുന്നു? താൻ ഈ തത്വബോധത്തെ സംബന്ധിച്ച് ഭ്രാന്തനായതുകൊണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വ്യക്തത തന്റെ ഉള്ളിലില്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഭ്രാന്തി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രഹ്മബോധത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള അഭ്യാസങ്ങൾ പലതും ചെയ്യുന്നു. അത് ബ്രഹ്മബോധത്തെ നിലനിർത്താൻ ഒരു അഭ്യാസം, അത് ബ്രഹ്മാവിന്റെ കൈ പോലുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഈ ഭ്രാന്തികളെ മാറ്റാൻ, ഈ ഭ്രാന്തികളെ മാറ്റുന്നതിനുള്ള തത്വനിശ്ചയം അതേയുള്ളൂ. ഇതാണ് ഇവിടെ വിശദീകരിച്ചതാണ് തത്വനിശ്ചയമെങ്കിൽ, ഈ തത്വനിശ്ചയത്തിൽ എത്തിച്ചേരുന്ന ഒരുവൻ അവന് പിന്നീട് ബ്രഹ്മബോധത്തെ നിലനിർത്താനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ബ്രഹ്മബോധത്തെക്കുറിച്ച് കരയാനോ ഒന്നും യാതൊരു അവസരവുമില്ല, ഒരവകാശവുമില്ല. അയാൾ അതിൽ നിശ്ചിന്തനായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ബ്രഹ്മബോധമുണ്ടായി, പരോക്ഷമായ ബ്രഹ്മബോധമാണത്, ഇനി അപരോക്ഷമായ ഒരു ബ്രഹ്മബോധം അതുണ്ടാവണം. അതുണ്ടാവുമ്പോൾ അതാണ് ഷോക്കടിക്കുന്നത് പോലെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുവരും? ബോധക്കേട് വരും, ശരീരമൊക്കെ വയർക്കും, തളർച്ചയൊക്കെ വരും, താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയും. അത് ഷോക്കടിച്ചാൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ഷോക്കടിക്കേണ്ടിയും വരും. അതുകൊണ്ട് അതല്ല ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇവിടെ തത്വനിശ്ചയമാണ്. ആ തത്വനിശ്ചയത്തിൽ അയാൾക്ക് പിന്നീട് ഒരു തരത്തിലുള്ള അഭ്യാസത്തിന്റെ ആവശ്യമില്ല. ആ തത്വനിശ്ചയത്തിന് വേണ്ടിയിട്ട് പിന്നെ അഭ്യാസത്തിന്റെ ആവശ്യമില്ല. ശ്രവണം, മനനം, നിധ്യാസനം തുടങ്ങിയ യാതൊരു അഭ്യാസത്തിന്റെ ആവശ്യമില്ല. കാരണം ആ തത്വനിശ്ചയത്തിന്റെ ഫലമായി വരുന്ന ആ കൃതകൃത്യത എന്താണ്? അത് ആ തത്വനിശ്ചയം പോലെ തന്നെ അയാൾ വ്യക്തമാണ്. ആ വ്യക്തതയിൽ പിന്നെ ചെയ്യാനൊന്നില്ലല്ലോ. പിന്നീട് ഈ തത്വബോധത്തെ നിലനിർത്തുന്ന അഭ്യാസങ്ങളോ അങ്ങനെ യാതൊന്നിന്റെ അവിടെ ആവശ്യം വരുന്നില്ല. അത് ആവശ്യമില്ല. ആവശ്യമില്ലാത്ത എന്തിനാ ചെയ്യുന്നത്? ആവശ്യമില്ലാത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നദി കടന്നിട്ട് പിന്നെ തുഴയേണ്ട ആവശ്യമില്ലെന്ന്, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആ തത്വനിശ്ചയം വന്നു. പിന്നീട് ഇനി പ്രപഞ്ചബോധം വന്നു. ഇനി പ്രപഞ്ചബോധത്തെ മാറ്റാൻ തത്വനിശ്ചയം വേണ്ടേ? അങ്ങനെയുള്ള യാതൊരു ചോദ്യങ്ങളും നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞ് ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പറയാം. പക്ഷെ ഇതേ പറയാൻ പറ്റും, കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് അതിന് വരുന്ന തകരാറെന്താണ്? ഇതെല്ലാം പറയുന്നവന്റെ അറിവായിരിക്കുന്നു, കേൾക്കുന്നവന്റെ അറിവായി മാറുന്നില്ല. അവിടെ തകരാറ്. കേൾക്കുന്നവന്റെ അറിവായി മാറിയാൽ പ്രശ്നം തീർന്നു, പിന്നെ ഇത് കേൾക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ വേണമെന്ന് കേൾക്കാം നേരം പോക്കിന്. നേരം പോക്കെന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പോക്കാൻ, സമയത്തെ കളയുന്നതിന് വേണ്ടി. അതിനുവേണ്ടി വേണമെങ്കിൽ കേൾക്കാവുന്നതേ ഉള്ളൂ. അത് പ്രയോജനമല്ല, പ്രയോജനമല്ല. എന്തുകൊണ്ട്? അത് കൃതം കൃത്യമായി, കൃത്യമായതെല്ലാം കൃതമായി. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ സംശയം വന്നുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണോ ഇവിടെ പറയുന്ന അക്ഷരം അന്തര്യാമി, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അക്ഷരം എന്ന് പറയുമ്പോൾ നിരുപാധികമായ സ്വസ്വരൂപത്തെക്കുറിച്ച്, സച്ചിത് സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. അന്തര്യാമി എന്ന് പറയുമ്പോൾ ആ സച്ചിത് സ്വരൂപം തന്നെ. അത് പ്രത്യേകം മനസ്സിലാവും. ആ സച്ചിത് സ്വരൂപം അത് എങ്ങനെയാണ് സൃഷ്ടികർത്താവായി മാറുന്നത്? എന്തിൻ്റെ? ജഗത്ത്. ജഗത് സൃഷ്ടി എങ്ങനെ ആ സച്ചിത് സ്വരൂപത്തിൽ നിന്നും ഉണ്ടാകുന്നു? അക്കാര്യം പറയുന്നു. ഒറ്റ വാക്കിൽ ഇതാണ്, അത് അതിൻ്റെ സ്വഭാവമാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. പക്ഷെ അത് പോരല്ലോ, അത് സമാധാനം തരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ പറയുന്നു ആ അക്ഷരസ്വരൂപം തന്നെ അന്തര്യാമിയായി ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നില്ല സൃഷ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഏകമായ അക്ഷരം എങ്ങനെയാണ് ഉപാധി സ്വീകരിക്കുന്നത്? എവിടുന്ന് സ്വീകരിച്ചു? അതിനുപാധി ഏകമായിരിക്കുന്നതിന് ഉപാധി എവിടെ നിന്ന് വരും എന്ന് പറയും. ഏകമായിരിക്കുന്നതിന് ഉപാധി സ്വീകരിക്കുന്നതിന് ഒരു തകരാറും എന്തുകൊണ്ടാണ്? ഉപാധികൾ എന്ന് പറയുന്നത് ആ അക്ഷരത്തിൽ നിന്ന് അന്യമാകാതിരുന്നാൽ മതി. അന്യമായി കഴിഞ്ഞാൽ എന്തവരും? അദ്വൈത ഹാനി സംഭവിക്കും, അദ്വൈതത്തിന് ഹാനി വരും. അനന്യമായിരുന്നാലും അത് തന്നെ അദ്വൈതം എന്ന് പറയും. അപ്പോൾ അന്യമല്ലാത്ത ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ആ ഉപാധികൾ നമ്മൾ സാധാരണ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നു മായ ഉപാധി എന്ന് പറയുന്നു. ആ ഉപാധി സ്വീകരിച്ചുകൊണ്ട് അന്തര്യാമി രൂപത്തിൽ സൃഷ്ടിക്കുന്നു. ഇപ്പോ ഈ അക്ഷരത്തിന് നമ്മൾ പറയുന്നത് അറിവ് എന്ന് പറയുന്നു. അന്തര്യാമിയെ പറയുന്ന എന്താണ്? അറിവുള്ളവൻ. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ലോകപ്രയോജന വിജ്ഞാനവത? കഴിഞ്ഞ ദിവസം നമ്മൾ അതുവരെ ആ ചർച്ച ചെയ്തു. ലോകപ്രയോജന വിജ്ഞാനമുള്ളവൻ, അറിവെന്നും അറിവുള്ളവനെന്നും പറയുന്നതിന് എന്താ വ്യത്യാസം? ഞാൻ സ്വയം അറിവാണ്, എന്റെ സ്വരൂപം അറിവാണ്, അതേസമയം ഞാനിപ്പോ അറിവുള്ളവനായും ഇരിക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുണ്ട്, വേദത്തെക്കുറിച്ച് അറിവുണ്ട്, ശാസ്ത്രത്തെക്കുറിച്ച് അറിവുണ്ട്, അങ്ങനെ അറിവുള്ളവനായും ഇരിക്കുന്നു. പക്ഷേ എൻ്റെ അറിവിന് പരിമിതികളുണ്ട്. എൻ്റെ അറിവിലാകെ വിഷയമാകുന്ന എന്താണ്? ഈ ശബ്ദസ്പർശ രൂപരസഗന്ധം. അതിന് അപൂർണമായി അവ്യക്തമായി ഇത്രയും അറിയുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ അറിവിനെ സർവജ്ഞത എന്ന് പറയാം. എന്തുകൊണ്ടാണ് എനിക്ക് പോരായ്മ വന്നത്? എന്നിൽ ഈ അറിവ് പ്രകാശിക്കുന്നതിന് ഉള്ള ഉപാധികൾ, ബുദ്ധി, ശരീരം, കരണങ്ങൾ, ഇതെല്ലാം മലിനമാണ്, പരിമിതമാണ്, വളരെ തുച്ഛമാണ്. അതുകൊണ്ട് ഇതിലൂടെ പ്രകാശിക്കുന്ന എൻ്റെ അറിവിനും പരിമിതി ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. ഇവിടെ ആ അക്ഷരബ്രഹ്മം ശുദ്ധമായ ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട്, തന്നിൽ നിന്ന് അന്യമല്ലാത്ത ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് അറിവുള്ളവനായി. അപ്പോൾ എന്തായി? അവൻ സർവജ്ഞനായി, അറിവുള്ളവനായി. അറിവുള്ളവനായിട്ട് ഇവിടെ പറയുന്നു പ്രയോജന വിജ്ഞാനവത, വിജ്ഞാനവാനായി ആ അറിവ് എന്താണ്? അവിടെ ഉപാധികൾ ശുദ്ധമായതുകൊണ്ട് സർവജ്ഞത്വം, സർവശക്തിത്വം, സർവകർത്തൃത്വം, സർവസംഹർത്തൃത്വം തുടങ്ങിയ ഉപാധികൾ അത് വിശുദ്ധമായതുകൊണ്ട് അവൻ സർവജ്ഞനായി. സർവജ്ഞനായിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ആ ഭാവത്തിൽ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നു. അതുതന്നെയാണ് അവിടെ പറഞ്ഞത് തത് സൃഷ്ട്വാ, അത് സൃഷ്ടിച്ചിട്ട്. അത് സൃഷ്ടിച്ചിട്ടെന്ന് പറഞ്ഞാൽ കേവലം സത്തായിരുന്ന ആ തത്വം സ്വപാധിയുമായി തന്നിൽ നിന്ന് അന്യമല്ലാതെയുള്ള ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കരുത്. അന്യമാണെങ്കിൽ എവിടുന്ന് വന്നെന്ന് പറയാൻ പറ്റും. എന്റെ അറിവ് എവിടുന്ന് വന്നെന്ന് ചോദിക്കുക, കാരണം അതെന്റെ സ്വരൂപമാണ്. പക്ഷെ എന്റെ ഈ തടി എവിടുന്ന് വന്നെന്ന് വേണമെങ്കിൽ ചോദിക്കാം, കാരണം ഇത് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചുണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ എനിക്കിത് മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതാണ് എന്നൊക്കെ പറയും. അറിവിനെ സംബന്ധിച്ച് അത് സാധ്യമല്ല. അപ്പോൾ ആ അക്ഷരത്തിൽ നിന്നും അന്യമല്ലാതെയുള്ള ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് സൃഷ്ടി തത്വത്തിൽ നിന്ന് അന്യമല്ല എന്ന് പറയുന്നത്. ആ തത്വത്തിൽ നിന്ന് അന്യമല്ല അന്തര്യാമി, അന്തര്യാമിയിൽ നിന്ന് അന്യമല്ല അന്തര്യാമിയുടെ സൃഷ്ടി. അതുകൊണ്ട് സൃഷ്ടികർത്താവും ഈ കാണുന്ന സൃഷ്ടിയും സൃഷ്ടിക്കുള്ള ഉപകരണങ്ങളും എല്ലാം ഈ അക്ഷരം തന്നെയാണ്. ആ ഒരു തത്വം തന്നെയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ വിജ്ഞാനമുള്ളവൻ, സർവജ്ഞനായ ഒരുവൻ സൃഷ്ടിച്ചു. അതാണ് ജന്മാദി അസ്യ യതഃ എന്ന് നമ്മൾ ചർച്ച ചെയ്തു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൽ വിശേഷിച്ച് ഒരു കാര്യം ഇവിടെ പറയുന്നു. അസാധാരണ നമ്മൾ പറയുന്നതാണ് ദൈവം സൃഷ്ടിച്ചു. പക്ഷേ ഇവിടെ അത് പറയുന്നതിന് ഒരു യുക്തി ഇവിടെ ഭാഷ്യകാരൻ പറയുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. എന്താണ്? ഹേ ഗാർഗി, സൂര്യചന്ദ്രമസോ സൂര്യശ്ച ചന്ദ്രമാശ്ച സൂര്യചന്ദ്രമസോ സൂര്യചന്ദ്രമസോ അഹോരാത്രയോർ ലോകപ്രദീപോ. പകലിന്റെയും രാത്രിയുടെയും വെളിച്ചമായിരിക്കുന്ന ഈ സൂര്യനും ചന്ദ്രനും താദർഥ്യേന ലോകപ്രദീപോ എന്ന് പറഞ്ഞു. ലോകം എന്ന് പറഞ്ഞാൽ ആരാ? ജീവന്മാര്. നാനാരൂപത്തിൽ കാണുന്ന ഈ ജീവസമൂഹം, മനുഷ്യനും മൃഗവും പക്ഷിയും എല്ലാം കാണുന്ന ദേവന്മാരും എല്ലാം പെടും. ഈ ജീവന്മാരുടെ പ്രകാശത്തിന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി. അപ്പോൾ ജീവന്റെ വെളിച്ചത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജീവന്റെ ഉപഭോഗത്തിന് വേണ്ടി എന്നുവെച്ചാൽ ജീവന്റെ അനുഭവത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ജീവന്റെ സുഖ ദുഃഖാദി അനുഭവങ്ങൾക്ക് വേണ്ടി. അപ്പൊ ജീവന്റെ സുഖ ദുഃഖാദി അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടി. അപ്പൊ ഇവിടെ പ്രയോഗിക്കുന്ന യുക്തി അതാണ്. എന്താണ്? അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. ജീവന്റെ സുഖഭോഗ സുഖദുഃഖാദി അനുഭവത്തിന് വേണ്ടിയാണ് സൃഷ്ടിയെങ്കിൽ അതിനെക്കുറിച്ച് ബോധമുള്ള ഒരുവന് മാത്രമേ ഈ സൃഷ്ടി സാധ്യമാകൂ. അപ്പോൾ സൃഷ്ടിക്ക് കാരണം ബോധമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എങ്ങനെയുള്ള ബോധം? ബോധമുള്ള ഒരുവന്റെ ബോധം. ബോധം എനിക്കുണ്ടല്ലോ, ഞാൻ സൃഷ്ടിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ബോധത്തിനനുസരിച്ചുള്ള സൃഷ്ടി എനിക്ക് പറ്റും. എനിക്ക് വേണമെങ്കിൽ പുസ്തകം ഉണ്ടാക്കാം, മേശയുണ്ടാക്കാം. കാരണം എന്ത്? എന്റെ പരിമിതമായ ഉപാധികളിലൂടെ പ്രകാശിക്കുന്ന ആ ബോധത്തിനും പരിമിതിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെയൊക്കെ സൃഷ്ടി നടത്താൻ പറ്റും. ഈ വീട് വയ്ക്കാം, പരിമിതികളുണ്ട്. പക്ഷേ എനിക്ക് സർവജ്ഞതയില്ല. ഈ ഉപാധികളിലൂടെ ഈ ബോധം പ്രകാശിക്കുന്നിടത്തോളം കാലം ഇതിന് സർവജ്ഞതയില്ല. എന്തുകൊണ്ട്? പഞ്ചഭൂതാത്മകമായ ഈ ശരീരവും മനസ്സും കർണങ്ങളുമെല്ലാം ഈ ബോധത്തിന് പരിമിതിയെ സൃഷ്ടിക്കും. ഇതിൽ ഏറ്റക്കുറച്ചിൽ കാണാം. സിദ്ധന്മാർ, യോഗികൾ, അവർക്കൊക്കെ ആപേക്ഷികമായിട്ട് എൻ്റെ അറിവിനേക്കാളും വലിയ അറിവുണ്ടാകാം. എനിക്ക് അറിയാൻ കഴിയാത്ത സൂക്ഷ്മ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റിയെന്നിരിക്കാം. എനിക്കറിയാൻ കഴിയാത്ത ഭാവി കാര്യങ്ങളെ അറിയാൻ കഴിഞ്ഞെന്നിരിക്കാം, ഭൂതകാര്യങ്ങളെ അറിയാൻ കഴിഞ്ഞെന്നിരിക്കാം. അതെന്താണോ ഉപാധിയുടെ സ്വച്ഛത കൊണ്ട്, മാറ്റം കൊണ്ട്. എന്നാലും ഈ ഉപാധികൾ ഒരു പരിമിതിയെ സൃഷ്ടിക്കും. എന്തുകൊണ്ട്? നശിച്ച് ഉണ്ടാകുന്നതാണ് ഉപാധി. ഉപാധികൾ അന്നല്ലേ, തത്വജ്ഞനാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് ആ ശരീരം നശിക്കുന്നു, ആ ശരീരം ഉണ്ടായതാണ്. അപ്പോൾ ഷഡ്വിധ ഭാവവികാരങ്ങൾക്ക് വശംവദമായിരിക്കുന്ന ഈ ഉപാധികളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള അറിവിനും പരിമിതി വരും. പക്ഷെ ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവൻ സർവജ്ഞനാണ്. അതുകൊണ്ട് ആ പരിമിതി ഇല്ലാത്തതുകൊണ്ട് ആ സർവജ്ഞത, ആ ജ്ഞാനം, അതാണ് ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. എന്തുകൊണ്ട്? ജീവന്റെ ഈ സുഖദുഃഖാദി അനുഭവങ്ങൾ അനന്തമാണ് ജീവന്മാർ. അതെല്ലാം അറിയണമെങ്കിൽ ഒരു സർവജ്ഞനെ പറ്റും. സർവജീവന്മാരുടെയും ഭോഗത്തെ അറിയാൻ സർവജ്ഞനല്ലേ കഴിയും? അപ്പോൾ സർവജ്ഞനായ ഒരുവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം ഈ ഭൂമിയല്ല, സൂര്യനെയും ചന്ദ്രനെയോ സൗരയൂഥത്തെയല്ല ഈ അണ്ടകടാഹം എന്ന് പറയുന്നത്, ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർവജ്ഞനാണ്. അപ്പോൾ സൃഷ്ടിയുടെ കാരണം ബോധത്തിലെത്തിച്ചേരും. അപ്പോൾ ഇത് തെറ്റിദ്ധരിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്, എന്താണ് ഞാൻ കാണുന്നത് കൊണ്ടാണ് ലോകമുള്ളത്, ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വേദാന്ത മൂർഖന്മാർ പറയുന്നത് ഈ തത്വത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. വാസ്തവത്തിൽ സൃഷ്ടി എന്ന് പറയുന്നത് ഇവിടെ സർവജ്ഞമായ ഒരു ബോധത്തിൽ നിന്ന് മാത്രമേ സൃഷ്ടി സംഭവിക്കത്തുള്ളൂ. പിന്നെ എനിക്കും സൃഷ്ടിക്കാം ഇതുപോലെയൊക്കെ, പക്ഷെ അത് സ്വപ്നമായിരിക്കും. സ്വപ്നത്തിൽ ഞാൻ സൃഷ്ടിക്കുന്നുണ്ട്, ഇതല്ല. ജാഗ്രതത്തിലത് സാധ്യമല്ല. ജാഗ്രതത്തിൽ എന്താണോ ഈ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്പജ്ഞൻ തന്നെയാണ്, അജ്ഞൻ തന്നെയാണ്. അതിനുള്ള വൈഭവം എന്നിനില്ല, അത് സർവജ്ഞനായ ഈശ്വരനിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ കാരണം അറിഞ്ഞേ സൃഷ്ടി സാധ്യമോ? എന്താ പറയുന്നത്? എന്തറിയണം? ഈ ജീവന്മാരുടെ എല്ലാം കർമ്മഫലങ്ങളെ അറിഞ്ഞവനെ സൃഷ്ടി സാധ്യമാകും. അതറിയാൻ ഈശ്വരന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അന്തര്യാമിയായിരിക്കുന്ന അക്ഷര തത്വത്തിന് മാത്രമേ അത് സാധ്യമാകും. അങ്ങനെ സൃഷ്ടിക്കുന്നു എന്നാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്, സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ ഭൗതികമായി മാത്രകൾ, തന്മാത്രകൾ, ഭൂതം, ഭൗതികം എന്നിങ്ങനെ ഉപകരണങ്ങൾ വെച്ച്, യന്ത്രങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിന് ഒരിക്കലും അവസാനമില്ല. കാരണം ബ്രഹ്മാണ്ടം അനന്തമാണ്. ഈ പഠനം എവിടെ ചെന്ന് തീരും? ഒരിക്കലും ഇത് അവസാനിക്കത്തില്ല. നമ്മൾ തന്മാത്രകളിൽ നിന്നും തന്മാത്രകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിന് ഒരിക്കലും ഒരു അവസാനം വരത്തില്ല. കാരണം എന്തുകൊണ്ട്? യവൻ അറിവിനല്ല അവൻ അന്വേഷിക്കുന്നത്, പിന്നെയോ അന്വേഷിക്കുന്ന ഈ ഭൂതഭൗതികങ്ങളെയാണ്. അത് അനന്തമാണ്, അതിനു വല്ല അവസാനമുണ്ടോ? അതിനൊരിക്കലും സൃഷ്ടിയുടെ രഹസ്യത്തെ കണ്ടെത്താൻ ഒക്കത്തില്ല. സൃഷ്ടിയുടെ രഹസ്യം എന്ന് പറയുന്ന അറിവിലാണ്. അതെന്റെ അറിവിലല്ല, സർവജ്ഞനായിരിക്കുന്ന അന്തര്യാമിയുടെ അറിവാണ്. അതിന് ആ അറിവാണ് സൃഷ്ടിയുടെ രഹസ്യമെന്ന് മനസ്സിലാക്കണമെന്നുള്ളത്. ഇവിടെ ശ്രുതി ആശ്രയിക്കണം, ഗുരുവിനെ ആശ്രയിക്കണം, അല്ലാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ബോധമാണ് സൃഷ്ടിക്ക് കാരണം എന്ന് പറയുമ്പോഴും ആ വ്യത്യാസം മനസ്സിലാക്കും. അതാണ് ലോകപ്രദീപോ, ലോകത്തിന്റെ പ്രദീപമായി താദർഥ്യേന ഈ ജീവന്റെ ഭോഗത്തിനു വേണ്ടി പ്രശാസിത്ര അന്തര്യാമി താഭ്യാം നിർവർത്തിയമാന ഈ സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചിവിടെ നിലനിർത്തിയിട്ട് ആ കാര്യം സാധിച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ അനുഭവത്തെ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ലോകപ്രയോജന വിജ്ഞാനം, ഇങ്ങനെയുള്ള സർവജീവന്മാരുടെയും പ്രയോജനത്തെ, എന്താണ് ആ പ്രയോജനം? സുഖദുഃഖാദി അനുഭവത്തെക്കുറിച്ച് ഉള്ള വിജ്ഞാനകത അറിവുള്ള ഒരുവൻ, അതാണ് സർവാന്തര്യാമി നിർമ്മിതോ. അവനാണ് സൃഷ്ടിച്ചിരിക്കുന്ന. എന്തിനെ? സൂര്യചന്ദ്രന്മാരെ, അതൊക്കെ ദിവജനങ്ങളാണ്. വിദ്രതവും അങ്ങനെ നിലനിർത്തി. നേരത്തെ പറഞ്ഞല്ലോ, യഥാരാജ്ഞ പ്രശാസനേ രാജ്യം അസ്ഫുടിതം. ഒരു വ്യവസ്ഥയ്ക്കും ആ രാജാവിന്റെ ശക്തി പോലിരിക്കും. അവിടെ ഒരു വ്യവസ്ഥയ്ക്കും ഒരു മാറ്റവും വരുത്താ. എന്താണോ രാജാവിന്റെ നിയമം അനുശാസിക്കുന്നത് അതിന് അക്ഷരം പ്രതി പരിപാലിച്ചുകൊണ്ട് പ്രജകൾ നിൽക്കുന്നത് പോലെ വിദ്രതവും സ്യാദാം, അങ്ങനെ നിൽക്കുന്നത് പോലെ ഇതിനെ നിലനിർത്തിയിരിക്കുന്ന സൂര്യചന്ദ്രന്മാരെ ജീവന്മാരുടെ ഭോഗത്തിന് വേണ്ടി. എങ്ങനെയെന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നു, കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അതിൽ നിമിഷം തുടങ്ങി കാലങ്ങൾ അതിനെ ആശ്രയിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം തികച്ചും നിയമവിധേയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനെ നിലനിർത്തിക്കൊണ്ട്, ജീവന്റെ ഭോഗാനുഭവങ്ങളെ നിലനിർത്തിക്കൊണ്ട് സൂര്യചന്ദ്രൻ എന്ന് പറഞ്ഞ് ഒരു ഉപലക്ഷണമായി പറഞ്ഞു. ഈ സൃഷ്ടിയിലെ ഓരോ അംശത്തെയും പരസ്പര സാപേക്ഷമായി ഒന്നിനെ മറ്റൊന്നിനെ സഹായിച്ചുകൊണ്ട് സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ടി, ജീവനെ നിലനിർത്താൻ വേണ്ടി ഇതിനെല്ലാം ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നു. സാധാരണ സർവപ്രാണി പ്രകാശ ഉപകാരകത്വ പറയുന്നു. ഇതിന് യാതൊരു പക്ഷപാതവുമില്ല. സർവപ്രാണികൾക്കും ഉപകാരകമായി സർവജീവന്മാരെയും അവരുടെ ഭോഗ ഉപഭോഗങ്ങളെ ജനന മരണങ്ങളെ എല്ലാം അതിപ്പെടും. അപ്പോൾ സൂര്യൻ്റെ ചൂട് കൊണ്ട് ആൾക്കാർ മരിക്കുന്നില്ല എന്ന് പറയും. അതും അതിൻ്റെ ഭാഗമാണ്, ഉപഭോഗത്തിൻ്റെ ഭാഗമാണ്, സ്വദുഃഖാനുഭവത്തിൻ്റെ ഭാഗമാണ് ജന്മ മരണങ്ങൾ. അതുകൊണ്ട് ചേർത്തി വേണം മനസ്സിലാക്കും. ഈശ്വരൻ സൂര്യനെ ഇങ്ങനെ സൃഷ്ടിച്ച് നിർത്തി കഴിഞ്ഞാൽ സൂര്യ താപം കൊണ്ട് മനുഷ്യൻ മരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്, ഭോഗമാണത്. അതിനുവേണ്ടി നിർത്തിയിരിക്കുന്നു എന്നാണ്. ഇത് കൊല്ലാനും ജീവിപ്പിക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് അതിനെ നിർത്തിയിരിക്കുന്നത്. അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. സാധാരണ ആൾക്കാർ പറയുന്നുണ്ടോ, ജീവൻ പരമകാരുണികനായ ജീവനുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടത്തോടെ ചത്തുപോകുന്നു എന്ന് പറയും? എന്താ ഇത്? ജനനും മരണവും എന്ന് പറയുന്നത് ജീവന്റെ ഉപഭോഗമാണ്. അത് ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചേ മതിയാകൂ. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ജീവന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അല്ല, അതിനെ ഒഴിവാക്കിയിട്ടല്ല. എല്ലാവരെയും സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള സൃഷ്ടി എന്ന് പറയുന്നത്. ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖ ദുഃഖ അനുഭവം, രണ്ടനുഭവം അതിനകത്തുണ്ട്. അത് ഈശ്വരന്റെ വ്യവസ്ഥ നിയമത്തിൽപ്പെട്ട കാര്യമാണ്. അവിടെ രണ്ടും അനുഭവിച്ച മതിയാവും. ഒരു 100 പേര് ജനിക്കുമ്പോൾ 50 എണ്ണം ചാകണം. അത് ഏതെങ്കിലും തരം സംഭവിക്കണം, ചിലപ്പോൾ കൂടുതലുമായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ആ സംഭവങ്ങൾ ഇവിടെ ഉപഭോഗം എന്നുള്ള നിലയ്ക്കത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം ഇങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു ബോധം പ്രവർത്തിക്കുന്നുണ്ട്. ആ ബോധം ഉള്ളവനെ ആണ് ഇവിടെ അന്തര്യാമി എന്ന് പറയുന്നത്. അതുകൂടെ പറയുന്നു സാധാരണ ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ആ ഈശ്വരന്റെ നിയമം അനീതി എന്ന് പറയുന്നത് സർവർക്കും ഒരുപോലെ തന്നെയാണ്. അത്യന്തികമായ ഒന്നേ ഉള്ളൂ. എന്താണോ എല്ലാവർക്കും ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. സർവപ്രാണി പ്രകാശക ഉപകാരകത്വ ലൗകിക പ്രദീപ. ഏതുപോലെ പറയുന്നു, ഒരാള് നമ്മൾ റോഡിലൊരു വിളക്ക് കാലം നിർത്തി അവിടെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? വഴി നടക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. വഴി നടക്കുന്ന എല്ലാവർക്കും പ്രകാശത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതാണ് ലൗകിക പ്രദീപം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ സൂര്യചന്ദ്രന്മാരവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് സർവപ്രാണികൾക്കും വേണ്ടി. ചിലപ്പോൾ ചിലർക്ക് അത് സുഖം കൊടുക്കും, ചിലപ്പോൾ ചിലർക്ക് അത് ദുഃഖം കൊടുക്കും, ചിലപ്പോൾ അത് ചിലർക്ക് ജനനത്തെ കൊടുക്കും, ചിലപ്പോൾ അത് ചിലർക്ക് മരണത്തെ കൊടുക്കും. അതാ നിയമമാണ്, ലൗകിക പ്രദീപവത്. തസ്മാത് അസ്തി യത് യേന വിദ്രതോ ഈശ്വരോ സ്വതന്ത്രോ സന്തോ നിർമ്മിതോ തിഷ്ഠതോ നിയത ദേശ കാല നിമിത്ത ഉദയ അസ്തമയ വൃദ്ധിക്ഷയാഭ്യാം ച വർത്തതേ. തസ്മാത് അസ്തി, ഇത് സർവസാധാരണമായി എന്ന് വെച്ചാൽ സർവജീവി സാധാരണമായാണ് ഈ സൃഷ്ടി. അത് ഏതെങ്കിലും ഒരു ജീവിക്ക് അവിടെ പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല. സർവജീവികൾക്കും ഒരുപോലെയാണ് സ്വദുഃഖാദി അനുഭവങ്ങൾ ഈ സൃഷ്ടിയിലുള്ളത്. തസ്മാത് അസ്തി തത്. അതുകൊണ്ടെന്താണോ അങ്ങനെ സൃഷ്ടിക്ക് കാരണമായ ഒരക്ഷര പുരുഷൻ ഇവിടെയുണ്ട്. അത് ഏത് വേഷത്തിൽ നിന്ന് സൃഷ്ടി ചെയ്യുന്നു എന്നുള്ള വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു അക്ഷരതത്വമുണ്ട്, അതിൻ്റെ നിയമത്തിന് വിധേയമായി തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നർത്ഥം. എല്ലാം അതിൻ്റെ അത് വേറെടുത്ത് പറയുമല്ലോ, കാറ്റ് വീശുന്നതും അഗ്നി ജ്വലിക്കുന്നതും എല്ലാം, കൂടുതൽ വീശിയാലും കുറച്ച് വീശിയാലും കൂടുതൽ ജ്വലിച്ചാലും വീശാലും, ഇനി ഈ ഭൂമിയെ മുഴുവൻ അത് ദഹിപ്പിച്ച് കളഞ്ഞാലും ശരി, അതും ആ നിയമത്തിന് വിധേയമായിട്ടാണ്. പിടിമിന്നലും പേമാരിയും വെള്ളപ്പൊക്കവും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ശരി എന്നാണ്, അതെല്ലാം അതിൻ്റെ നിയമത്തിന് വിധേയമായിട്ടാണ് എന്നർത്ഥം. അല്ലാതെ നിയമത്തിന് അപ്പുറമായി ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ അത് പറയുന്നത്, ജീവന്റെ ഉപഭോഗം അതിൻ്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. അത് സുഖമെന്ന് മാത്രം കൊടുക്കരുത്. നമ്മുടെ സങ്കല്പം എന്താണ്? ഈശ്വരൻ കരുണയുള്ളവനാണ്, അതുകൊണ്ട് എന്നോടെപ്പോഴും കരുണ കാണിക്കണം, എനിക്കെപ്പോഴും സുഖം തന്നെ തരണം. അതെന്താണ്? ജീവന്റെ ഒരു അർത്ഥനയാണ്, പ്രാർത്ഥനയാണ്. അത് ഈശ്വരന്റെ തത്വമല്ല. തത്വജ്ഞനായിരിക്കുന്ന ഈ ജീവന്റെ കേവലം ഒരു ആഗ്രഹം മാത്രമാണ്. അതുമാത്രമാണോ ഈശ്വരന്റെ നിയമം? അല്ല, ഈശ്വരന്റെ നിയമത്തിൽ രണ്ടുമുണ്ട്. ഭോഗം എന്ന് പറയുന്നത് രണ്ടുമാണ്, സുഖ ദുഃഖ സാക്ഷാത്കാരം. നമ്മൾ ഒന്നിനെ ആഗ്രഹിക്കും, ഒന്നിനെ ഒഴിവാക്കാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ അല്പജ്ഞതയാണ്. അതിന് ഈശ്വരൻ എന്ത് കഴിച്ചു? അതുകൊണ്ട് ഈശ്വരന് കാരുണികനാണെങ്കിൽ തന്നോടെപ്പോഴും ദയെ കാണിക്കത്തുള്ളൂ. അപ്പൊ ഈശ്വരന്റെ കരുണ എന്ന് പറയുന്നത് ജീവന്റെ കാരുണ്യം പോലെയാണെന്ന് അവൻ ധരിച്ചിരിക്കുന്നു. ജീവന്റെ ദയ പോലെ ഒരു ദയയാണ്, അതിലും വലിയൊരു ദയയാണ്, അതിലും വലിയൊരു കാരണമാണ് എന്നവൻ ധരിച്ചിരിക്കുന്ന എന്താണ്? തന്റെ ബുദ്ധിശൂന്യതയാണ്. മറ്റങ്ങനെയല്ല, അത് നിയമബദ്ധമാണ്. ഈശ്വരന്റെ തന്നെ നിയമബദ്ധമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തത് അക്ഷരം അസ്ഥി, അസ്മാത് തദക്ഷരം അസ്ഥി എന്നർത്ഥം. അപ്പോൾ സാധാരണ ഈശ്വര അസ്തിത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ലോകത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ? ഇവിടെ പലത് സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു ഈശ്വരനുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും? അരുതാത്ത സംഭവിക്കുന്നില്ല, കൊള്ളരുതാത്ത സംഭവിക്കുന്നില്ല. അവിടെ മനസ്സിലാക്കേണ്ട ആ മുഖ്യമായ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ജീവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ജീവഭോഗം. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈശ്വര സൃഷ്ടി. ആ ജീവഭോഗം എന്ന് പറയുന്നതിന് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതിന് ഏതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്തുന്നതല്ല ജീവഭോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും നടക്കണമെന്നില്ല. തദസ്തി ഏന വിധൃതവും ഈശ്വരവും പറയുന്നു. ആ അന്തര്യാമി നിലനിർത്തിയിരിക്കുന്നതാണ് ഈ രണ്ട് ഈശ്വരന്മാർ, ഈശ്വരവും ദിവജനം. ആരാണ് ഇവിടെ ഈശ്വരന്മാർ? സൂര്യനും ചന്ദ്രനും. അത് ഈശ്വരൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഒന്ന്, അതിജീവനകാലം ശക്തിയുള്ളതാണ്, ഐശ്വര്യമുള്ളതാണ്. ഐശ്വര്യങ്ങൾ ഉള്ളതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. എവിടെ ഐശ്വര്യം കാണുന്നു? അത് ഈശ്വരൻ. ഈശ്വരന്റെ ഭാവമാണ് ഐശ്വര്യം. അപ്പോൾ സൂര്യചന്ദ്രന്മാർക്ക് ജീവനപേക്ഷിച്ച് ഐശ്വര്യമുണ്ട്. എന്തുകൊണ്ടാണ്? അത് ചൈതന്യ അധിഷ്ഠിതമാണ്, ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ് അത് നിലനിൽക്കുന്നത്. അതെന്താ അവിടെ ചൈതന്യം വന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ഈ അക്ഷരം തന്നിൽ നിന്ന് അന്യമല്ലാത്ത ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്നു. അപ്പോൾ അത് അന്തര്യാമിയായി. അപ്പോൾ അന്തര്യാമി എന്ന് പറയുന്ന അവിടെ സർവജ്ഞതയുണ്ട്, അത് ചൈതന്യമാണല്ലോ. ജ്ഞാനം എന്ന് പറയുന്നതാണ് ചൈതന്യം. ഇനി അവിടെ നിന്നത് സൃഷ്ടി പല പല ഭാവത്തെ പ്രാപിക്കുന്നു. വാസ്തവത്തിൽ തത് സൃഷ്ട തദൈവ അനുപ്രാവശ്യതെന്നാണ്. ഈ അക്ഷര തത്വം സൃഷ്ടിയുടെ രൂപത്തെ പ്രാപിക്കുകയാണ്. അന്യമായി അത് സൃഷ്ടിക്കുകയല്ല, നമ്മൾ പുസ്തകത്തെ ഉണ്ടാക്കിയാലും ഉണ്ടാക്കുകയല്ല, സ്വയം തന്നെ അത് സൃഷ്ടിയുടെ ഭാവത്തെ പ്രാപിക്കും. അങ്ങനെ പ്രാപിക്കുമ്പോൾ അത് അന്തര്യാമിയായിരിക്കുന്നു. പിന്നെ അത് പറയുന്നു അത് ഹിരണ്യഗർഭനായി അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഹിരണ്യഗർഭനായിരിക്കുമ്പോൾ അതിനൊരു ലോകമുണ്ട്, ഹിരണ്യഗർഭലോകം. അവിടെ തന്നെ ഇരിക്കാനൊരു വലിയ ഇരിപ്പിടമുണ്ട്, അവിടെ അത് ഹിരണ്യഗർഭനായിരിക്കുന്നു. ഉപാസകന്മാരെല്ലാം അവിടെ ചെല്ലുന്നു, അതിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അങ്ങനെ പിന്നെ ലോകപാലകന്മാർ അത് വേറെ. അതിൽ നിന്ന് കുറച്ച് താഴോട്ട് വരുമ്പോൾ ലോകപാലകന്മാരും ഒന്ന്, പിന്നെ ദേവന്മാരും ഒന്ന്, അസുരന്മാരും ഒന്ന്, യക്ഷ കിന്നര ഗന്ധർവന്മാരും ഒന്ന്, പിന്നെ മനുഷ്യരും ഒന്ന്, അവിടെ തന്നെ ഒന്ന് ഭൂത പ്രേത പിശാചുക്കളും ഒന്ന്, പല വിഭാഗങ്ങൾ. പിന്നെ ഇവിടെ വന്നിട്ട് ജീവലോകം വന്നു, ചര ജീവലോകം വന്നു, പക്ഷി മൃഗാദികൾ വന്നു, അചര ജീവലോകം വന്നു, വൃക്ഷലതാദികൾ വന്നു. ഇനി അതും കഴിഞ്ഞു നമ്മൾ പറയുന്ന ജഡം എന്ന് പറയുന്നു. ജഡം മൃത്പാഷാണാദികൾ, മണ്ണും കല്ലും മറ്റും, അത് നമ്മൾ ജഡമെന്നല്ലേ പറയും. അപ്പോൾ ആ ജഡത്തിൻ്റെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നതാണ് നമ്മൾ ഈ സൂര്യചന്ദ്രന്മാരെ. ബാക്കിയെല്ലാം നമ്മൾ ചൈതന്യത്തിൻ്റെ പട്ടികപ്പെടുത്തിയിരിക്കുകയാണ്. അന്തര്യാമി, ഹിരണ്യഗർഭൻ, പ്രജാപതി തുടങ്ങി ചര അചര രൂപത്തിൽ ഇവിടെ കാണുന്ന ജീവജാലങ്ങളെല്ലാം നമ്മൾ ചൈതന്യത്തിൻ്റെ പട്ടികപ്പെടുത്തി. പക്ഷേ മൃത്പാഷാണാദികളെ നമ്മൾ പറഞ്ഞത് ജഡമാണ് എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്ന എന്താണ്? അത് ഈശ്വരന്മാരാണ്, ചൈതന്യവത്താണ് എന്ന്. അത് ചൈതന്യവത്താണ്. അപ്പോൾ ഇവിടെ ചൈതന്യവത്തായ അല്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എന്താണ്? ആ അക്ഷര ബ്രഹ്മം തന്നിൽ നിന്ന് അന്യമല്ലാത്ത ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് പലതായി മാറി, ഒന്നു തന്നെ പലതായി മാറി. അപ്പോൾ ഈ മൃത്പാഷാണാദികൾ ആ തത്വത്തിൽ നിന്ന് അന്യമല്ലെങ്കിൽ അതെങ്ങനെ ജഡമാകുന്നു? അതെല്ലാം ചൈതന്യവത്താണ്. അതുകൊണ്ട് നമ്മൾ ധരിക്കുന്ന സൂര്യനും ചന്ദ്രനും അതും നമ്മളെ സംബന്ധിച്ച് ഈ മൃത്പാഷാണ വിഭാഗത്തിൽ പെടുന്നതാണ്. മണ്ണും കല്ലിലും പെടുന്നതാണെങ്കിലും എന്താണ് ഇവിടെ പറയുന്നത്? ഈശ്വരവും അത് ചൈതന്യവത്താണ്, ഈശ്വരന്മാരാണ്. കാരണം എന്തുകൊണ്ട്? അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരവരുടേതായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ചൈതന്യവത്തം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചൈതന്യം, നമ്മൾ നമ്മുടേതായ പ്രവൃത്തികൾ ചെയ്യുന്നു. എന്തൊക്കെ പ്രവൃത്തിയാ? ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, നടക്കുന്നു, കായിക വാചിക മാനസിക പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നത് ഞാൻ ചൈതന്യവത്താണ്. അതുപോലെ തന്നെ സൂര്യചന്ദ്രാദികളും എല്ലാം അതാതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഓരോരുത്തരുടെയും ഡ്യൂട്ടി വേറെ തന്നെയാണ്. അത് ചൈതന്യവത്തല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രവർത്തിക്കാൻ കഴിയും? അത് സാധ്യമല്ലല്ലോ. അത് പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണോ, വാചികം, മാനസികം, കായികം. എനിക്ക് എൻ്റെ ഉള്ളിൽ ചൈതന്യമില്ലെങ്കിൽ എനിക്ക് കായികമായ പ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ സൂര്യചന്ദ്രാദികൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? കായിക പ്രവൃത്തിയാണ്. നമ്മൾ കാണുന്ന എന്താണ്? അത് ചലിക്കുന്നു. നമ്മൾ കാണുന്ന തരത്തിൽ അല്ലാതായിക്കൊള്ളട്ടെ, പല പ്രവൃത്തികളും അവിടെ സംഭവിക്കുന്നു. ആ കർമ്മങ്ങളെല്ലാം അതി സംഭവിക്കുന്നത്, അത് പുതിയ സയൻസ് അനുസരിച്ചാലും ശരി, പഴയ സയൻസ് അനുസരിച്ചാലും ശരി. പഴയ സയൻസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഭൂമി കറങ്ങുന്നു. പുതിയ സയൻസ് എന്താണ്? ഭൂമി അതിനെ കറങ്ങുന്നു. എന്തായാലും ശരി, അവിടെ കർമ്മ സംഭവിക്കുന്നു. ആ കർമ്മങ്ങൾ സംഭവിക്കുന്നത് ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ്. ചൈതന്യമാണ് അവിടെ പ്രവൃത്തിക്ക് നിമിത്തമായിരിക്കുന്നത്. എന്തുകൊണ്ട്? ആ കർമ്മം അത് സൃഷ്ടിയാണ്, സൃഷ്ടിയിൽപ്പെട്ട കാര്യമാണ്. ചൈതന്യ സാന്നിധ്യത്തിലേ സംഭവിക്കൂ. അതുകൊണ്ടതും ജീവനേക്കാൾ ഐശ്വര്യമുണ്ട്, അത് അതിന് സംശയമില്ലല്ലോ. സൂര്യചന്ദ്രന്മാർക്ക് വിശേഷമായ വിശേഷതകളുണ്ടല്ലോ. അതുകൊണ്ട് പറയുന്നു ഈശ്വരവും ഏനവിധൃതവും ഈശ്വരവും സ്വതന്ത്രവും സന്തഹ. അത് സ്വതന്ത്രനാണ്. അതിന്റെ ചലനത്തിന് അത് ജീവനൊന്നും അപേക്ഷിക്കുന്നില്ല എന്നാണ്. അവന് സ്വതന്ത്രൻ എന്ന് പറയും. അവർ സ്വതന്ത്രമായി അവരുടെ പ്രവൃത്തി എന്തോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിർമ്മിതോ നിർമ്മിച്ച തിഷ്ഠത, അവരങ്ങനെ നിലനിൽക്കുന്നു. അതിനാശ്രയിച്ചുകൂടെ അഹോരാത്രങ്ങൾ സംഭവിക്കുന്നു. ഈ ഭൂമിയെ സംബന്ധിച്ചാണെങ്കിൽ സൂര്യനെ ആശ്രയിച്ച് സർവ്വചലനങ്ങൾ സംഭവിക്കുന്നു. അത് സർവത്തിന് നിമിത്തമായിരിക്കുന്നു. സർവ ഊർജ പ്രവാഹത്തിനും അതല്ലേ കാരണം. നിയത ദേശകാല നിമിത്ത ഉദയ അസ്തമയ വൃദ്ധിക്ഷയാഭ്യാംസ വർത്തതേ. അതിന് നിശ്ചിതമായ ദേശം, നിശ്ചിതമായ കാലം, അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കിഴക്ക് കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അത് ആകാശത്തിൽ നിൽക്കുന്നു. അതാണ് നിയതമായ നിശ്ചിതമായ ദേശകാലങ്ങൾ. അതിനൊക്കെ വ്യവസ്ഥയുണ്ട്, നിയമമുണ്ടെന്നർത്ഥം. ഉദയ അസ്തമയങ്ങൾ അവൻ സംഭവിക്കുന്നു. നട്ടുച്ചയ്ക്ക് നടുരാത്രി ഒരു ഉദിക്കാറില്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പ്രതിക്ഷയാഭ്യാം ചന്ദ്രനെ സംബന്ധിച്ച് പ്രതിക്ഷയമുണ്ട്, സൂര്യനെ സംബന്ധിച്ചുമുണ്ട്. അത് ഉത്തരായണം ദക്ഷിണായനം എന്നുള്ള രീതി മാറുമ്പോൾ അതിന് സംഭവിക്കുന്നുണ്ട്. പ്രതിക്ഷയം സവർത്തതേ, അങ്ങനെ ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ആധാരമായിരിക്കുന്ന ഒരു ചൈതന്യം, ആ ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ് ഈ വ്യവസ്ഥകൾ ഇതിലെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഈശ്വരന്മാരാണ് എന്നാണ്, ചൈതന്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് നിലനിൽക്കണമെങ്കിൽ, ഈ വ്യവസ്ഥ അത് പാലിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റൊരാളുണ്ടായിരിക്കണം. അതാണ് അന്തര്യാമി. തദസ്തി ഏവമേവ ഏതയോ പ്രശാസിതൃ അക്ഷരം പ്രദീപകർത്തൃ വിധാരയിതൃത്വവത്. അങ്ങനെ അതുകൊണ്ട് ഈ സൂര്യചന്ദ്രന്മാർക്ക് പിന്നിൽ ഇതിനെ ശാസിക്കുന്ന ഒരു ശാസകനുണ്ട്, ഒരു രാജാവിനെ പോലെ ശാസിക്കുന്ന ഒരാളുണ്ട്. ഇവരുടെ നിശ്ചിതമായ പ്രവൃത്തികൾ ആരുടെയോ നിയമത്തിന് വിധേയനായ എന്നവണ്ണം, ആരുടെയോ ശാസനയെ ഭയന്നിട്ടെന്ന വണ്ണം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തിയെ ആശ്രയിച്ചിട്ട് ഈ ജീവന്മാരുടെ സുഖദുഃഖാനുഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രദീപകർത്തൃ വിധാരയിതൃത്വം, എങ്ങനെയാണോ ഇവിടെ വഴിയിൽ ഒരാൾ വഴിവിളക്ക് നാട്ടി ആ പ്രകാശത്തിൽ അനേകം ജീവന്മാരുടെ വ്യവഹാരങ്ങൾ സംഭവിക്കുന്നതുപോലെ ഒരു വിളക്ക് ആകാശത്ത് സൃഷ്ടിച്ചു വച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്, ഒരു ബോധമുണ്ട്. ബോധമുണ്ടെന്ന് ഉറപ്പിക്കുന്നതാണ് ജീവഭോഗത്തെ അറിയുന്ന ഒരു ബോധം. എന്നാലേ അതിനെ ബോധമെന്ന് സമ്മതിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കറിയാം ഇതൊക്കെ ഇങ്ങനെ സ്വയം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പ്രകൃതി തന്നെയാണ്, ഇതൊക്കെ ഇതിനപ്പുറം ഒന്നുമില്ല, അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇതിനെ ആശ്രയിച്ച് ഈ ജീവബോധത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരാളുണ്ട്. ബോധത്തെ വിട്ടിട്ട് ജഡത്തെ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ തനിയെ സംഭവിച്ചാണ്, വേറെ കാരണമൊന്നുമില്ല. പക്ഷേ ബോധത്തിലേക്ക് വരുമ്പോൾ അത് പറ്റത്തില്ല. ബോധത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉപഭോഗം വരും, സുഖദുഃഖാദി. അപ്പോൾ അതിനൊരു വ്യവസ്ഥ ആരോ ഏർപ്പെടുത്തിയതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. സൂര്യചന്ദ്രന് ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ. ഏതസേവ അക്ഷരസ്യ പ്രശാസനേ ഗാർഗീ ദ്യാവ പൃഥിവ്യോ ദ്യോശ്ച പൃഥിവീച്ച സാവയവത്വാദ സ്ഫുടന സ്വഭാവേപി. പറയുന്നു ഇതിങ്ങനെ നിലനിൽക്കുന്നു, ഇതിൻ്റെ പിന്നിലൊരു നിയന്താവ് തൻ്റെ നിയമത്തെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ദ്വിലോകവും ഈ പൃഥിവിയും ഈ ഭൂമിയും, മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്നത് അത് തന്നെ. ഇത് ദുഷ്ട പൃഥിവീജ സാവയവത്വ, ഇത് സാവയവമാണ്, അംശങ്ങളുള്ളതാണ് ഇതൊക്കെ. ഇത് സ്ഫുടന സ്വഭാവേ അഭിസത്വം, ഇത് ഏത് നിമിഷവും ഇത് തകർന്നു പോകത്തക്കതയാണ് അല്ലേ. സ്ഫുടന സ്വഭാവം എന്ന് പറയുന്നതാണ് അതാണ്. ഇത് എല്ലാം ഇല്ലാതാകാം, പക്ഷെ അതില്ലാതാകുന്നില്ല. അത് അങ്ങനെ സംഭവിക്കുന്നില്ല. എന്നർത്ഥം. ഇതിങ്ങനെ നിലനിൽക്കുന്നു, പൊട്ടിത്തെറിച്ച് നശിക്കുന്നില്ല. ഗുരുത്വ പതന സ്വഭാവേ, ഇത് ഭാരമുള്ളതാണ്, പക്ഷെ ഈ ദ്വിലോകത്തിൽ ഈ വിയത്തിൽ ഇതിനെ എന്തോ താങ്ങി നിർത്തിയിരിക്കുന്നു. എന്തോ നിയമം, നമ്മളതിനെ പറയും ആകർഷണ ശക്തിയൊന്നോ, എന്തായാലും അതിൻ്റെ പിന്നീട് നിയമമുണ്ടെന്നുള്ള നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആരുടെ നിയമമാണ്? അത് സർവജ്ഞന്റെ നിയമമാണെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ പതന സ്വഭാവം ഉള്ളതാണ്, പതിക്കേണ്ടതാണ്, എവിടേക്ക് എവിടേക്കെങ്കിലും പതിക്കേണ്ടതാണ്, നിന്ന നിലയിൽ നിന്ന് ഭ്രംശിച്ചു പോകേണ്ടതാണ്. ഇതെല്ലാം അത് സംഭവിക്കുന്നില്ല. സംയുക്തത്വാ വിയോഗ സ്വഭാവേ പറയുന്നു, ഇത് സംയുക്തമാണ്, ഈ ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുകയാണ്, ഒരു ശക്തിവിശേഷം നമ്മൾ പറയുന്ന ആകർഷണ. പക്ഷേ ഒരു നിയമമുണ്ടെന്നാണ് അടുക്കുന്നതല്ല അകലും. അപ്പോൾ ഇത് ഏത് നിമിഷവും എന്തുകൊണ്ട് ഇത് അകന്നു പോകുന്നില്ല പറയുന്നു, അത് അടുക്കുന്നതിനുള്ള ഒരു ശക്തിയുണ്ട്, ഇതിനെ ആകർഷിച്ച് നിലനിൽക്കുന്ന ശക്തിയുണ്ട്. അതാണ് എന്തുകൊണ്ട് മറിച്ചൊരു ശക്തി ഉണ്ടാകുന്നില്ല. ഒരു ശക്തി ഉണ്ടാകാമെങ്കിൽ, ആകർഷിക്കാൻ ശക്തി ഉണ്ടാകാമെങ്കിൽ വീക്ഷിക്കാൻ ഉണ്ടായിക്കൂടെ ശക്തി? ഒരു വ്യവസ്ഥയുമില്ലാതെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ ഇതെല്ലാം ഏത് നിമിഷവും തകർന്നു പോകാം, വിയോഗിക്കാം. ഇവിടുത്തെ ഓരോ പരമാണുവും കൂടിച്ചേർന്നാണ് ഇത് നിൽക്കുന്നത്. ഈ ഇതെല്ലാം വിഘടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമില്ല. പക്ഷെ എന്തോ അതിനെ വിഘടിക്കാതെ അതിനെ നിലനിർത്തുന്നു. വിയോഗ സ്വഭാവേ എങ്കിലും എന്താണ് ചേതനാവ് അഭിമാനി ദേവത അധിഷ്ഠിതത്വ സ്വതന്ത്ര. ഇനി പറയുന്നു എന്താണ്, ഇതിനെല്ലാം ഉണ്ട് ചൈതന്യം. ചൈതന്യം ബോധം, ബോധത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ജീവന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്തോ ആ ബോധത്തിന് സ്വാതന്ത്ര്യത്തിന് പരിമിതികൾ ഇവിടെ ആരോ കൽപ്പിച്ചിരിക്കുന്നു. എല്ലാത്തിലും ഒരു പരിമിതിയുണ്ട് നമ്മളെ അറിവിനു. എത്രയൊക്കെ ശ്രമിച്ചാലും അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. അതാണ് ചേതനാവത് അഭിമാനി ദേവതാധിഷ്ഠിതത്വം. ആ ചൈതന്യത്തെയാണ് ദേവത എന്ന് പറയുന്നത്. ഭൂതഭൗതികങ്ങൾ എല്ലാം ആ ചൈതന്യത്തോട് അഭിന്നമായി നിലനിൽക്കുന്നു. ആ ചൈതന്യം, ആ ഉപാധിയെ ആശ്രയിച്ചിരിക്കുന്ന ചൈതന്യത്തെ ദേവത എന്ന് പറയുന്നു. അപ്പോൾ അത് ചൈതന്യമായതുകൊണ്ട് തന്നെ ചൈതന്യത്തിന് സർവത്ര സ്വാതന്ത്ര്യമുണ്ട്. ഒരു പുഴുവിലായാലും ശരി, ആ ചൈതന്യ ബോധം എന്ന് പറയുമ്പോൾ അതൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിനങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം അത് കൊടുക്കുന്നു. പക്ഷെ അതിന് പരിമിതിയുണ്ട്. അപ്പൊ ഈ ചൈതന്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പരിമിതി ആരാ കൽപ്പിച്ചിരിക്കുന്നത്? അപ്പൊ ഏതസ്യ അക്ഷരസ്യ പ്രശാസനെ പറയുന്നു, ഇതിന്റെ പിന്നിൽ ഒരു വലിയ ബോധമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ബോധമുള്ളവനുണ്ട്. അക്ഷരസ്യ പ്രശാസനെ, അതാണ് അക്ഷരമെന്ന് പറയുന്നത്. ആ അക്ഷരം സ്വയം ബോധരൂപമാണെങ്കിലും ആ അക്ഷരം സ്വയം ബോധമുള്ളവനായി മാറി ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് വർത്തതേ വിധൃതേ തിഷ്ഠത. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായി നിലനിൽക്കുന്നു എന്ന് അംഗീകരിക്കണം. ഇത് അംഗീകരിച്ച മതിയാവും. ജീവൻ ചൈതന്യമുള്ളതാണ്, ജീവൻ സുഖദുഃഖാദികളെ അനുഭവിക്കുന്നു, ജീവന്റെ അനുഭവത്തിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം. ഇത്തരം കാര്യങ്ങൾ യുക്തി കൊണ്ട് തന്നെ നമുക്ക് അംഗീകരിക്കാമെങ്കിൽ ഇതിനെങ്ങനെ നിലനിർത്തുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ബോധമുണ്ട്. ആ ബോധമാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതു എന്ന് ജീവന്റെ ബോധം കൊണ്ട് നിർണയിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശിഷ്യതേ ഓം ശാന്തി.